ഇവിടെ ഗോത്രാപത്യ പ്രത്യം ഗർഗ അതിഗണത്തിൽ നിന്ന് വിശേഷിച്ച് ഗോത്രാപത്യ പ്രത്യം ഇരിക്കുകയാണ്. ഇപ്പൊ ഗർഗ ശബ്ദത്തിൽ നിന്ന് ഗാർഗി വന്നു, വത്സ ശബ്ദത്തിൽ നിന്ന് വാത്സ്യ വന്നു. സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഗാർഗി വാസി എന്ന് വരും. അപ്പൊ ഗാർഗ്യഹ ആണ് പറഞ്ഞല്ലോ, ഇത് ഏത് ലിംഗത്തിനും വരാം, ഏത് വചനത്തിനും വരാം. ഇപ്പൊ ഗാർഗ്യഹ ഗാർഗ്യോ, പക്ഷെ ബഹുവനത്തിൽ വരുമ്പോൾ രൂപം മാറ്റം ഗർഗാഹ എന്ന് വരും. ഗർഗന്റെ ഗോത്രാപത്യം ഗാർഗ്യഹ ഗാർഗ്യോ, ബഹുവചനത്തിൽ അർത്ഥത്തിലൊന്നും മാറ്റമില്ല, രൂപത്തിന് മാത്രം മാറ്റം വരും ഗർഗാഹ. നടത്തു പറയുന്നു യജ്ഞാനോസ്ഥ ഗോത്രേ യത് യജന്തം അനന്തം ച തദവയോർ ഏതയോർ ലുക്ക് സ്യാത് തത്കൃതേ ബഹുത്വേ നത് സ്ത്രീയാം ഗർഗാഹ വത്സാഹ. ഗോത്രാർത്ഥത്തിലുള്ള യജ്ഞന്തവും അനന്തവും നിഷ്യാനന്തരി ബിദാദിഭ്യോ അഞ്ഞ് ഇനി വരും അഞ്ഞ്. ഇപ്പൊ ഇവിടെ യജ്ഞന്തമാണ് ഗോത്രാർത്ഥത്തിൽ വരുന്നതാണ്. തദവയോഹോ ഏതയോ ലുക്ക്. അപ്പോ ഇവിടെ യജ്ഞന്തത്തെ എടുത്താൽ മതി. യജ്ഞന്തമായ ശബ്ദം ഉദാഹരണം ഇവിടെ ഗാർഹ്യം ഗാർഗിശബ്ദം, ഗോത്രത്തിലുള്ള ഏഞ്ഞ് അന്തമായിരിക്കുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ ഗാർഗ്യശബ്ദം. തദവയോഹോ, ആ ഗാർഗ്യശബ്ദത്തിൻ്റെ അവയവമായിരിക്കുന്ന ഏതയോർ ലുക്ക്, എഞ്ഞിന് ലുക്ക് വരുന്നു. അഞ്ഞാണെങ്കിൽ അഞ്ഞിനും വരും. ആദ്യം എഞ്ഞന്തമായ അല്ലെങ്കിൽ അഞ്ഞന്തമായ ഗോത്രപ്രത്യാണ് ഉദാഹരണം ഗാർഗ്യം. അതിൻ്റെ അവയവമായിരിക്കുന്ന അതിൻ്റെ ഭാഗവുമായിരിക്കുന്ന എഞ്ഞിനെ ലുക്ക് വരും. ലുക്ക് തത്കൃതേ ബഹുത്വേ, ആ പ്രത്യയം കൊണ്ടുവരുന്ന ബഹുത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം ഇനി പറയും. ഇവിടെ ഇപ്പോ ഗാർഗ്യ ഗാർഗ്യോ ഗർഗാഹ, അവിടെ ഇപ്പോ ഗർഗന്റെ ഗോത്രാപത്യം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം, അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ ആ പ്രത്യയം കൊണ്ട് വന്ന ബഹുവചനമാണ് ഗർഗാഹ എന്ന് പറഞ്ഞാൽ ഗോത്രാപത്യത്തിൽപ്പെട്ട ഗാർഗ്യൻ ഒരാളല്ല പലരാണെന്നാണ് അർത്ഥം. പ്രത്യയം കൊണ്ടുവന്ന ബഹുത്വമാണ്, അതാണ് തത്കൃതേ ബഹുത്വി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാലേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ ഗാർഗ്യ ഗാർഗ്യോ ഗാർഗ്യ ജസ്, അവിടെ ഗാർഗ്യയിലെ എങ്ങനെ ലുക്ക് വരും എന്നുവെച്ചാൽ ഗർഗ എഞ്ഞ് ജസ് വരുമ്പം എഞ്ഞിലൊക്കെ വന്നു. അപ്പോൾ ആദ്യ വൃത്തിയൊന്നും അവിടെ പിന്നെ കാണത്തില്ല. ഗർഗ ജസ് പ്രഥമയോ പൂർവസവർണ ഗർഗാഹ. അപ്പൊ ഗാർഗ്യ ഗാർഗ്യവും ഗർഗാഹ അങ്ങനെ വരും. എഞ്ഞു വെച്ച് അതുകൊണ്ട് വരുന്നു. ബഹുത്വം എന്ന് പറയുന്നത് ആരുടെ ബഹുത്വം? ആ ഗോത്രാപത്യങ്ങളുടെ ബഹുത്വം. ഇപ്പൊ പ്രത്യേകം കൊണ്ടുവരുന്ന ബഹുത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജസ് ബഹുവനത്തിലാണ് വരുന്നത്, അത് വേറെ, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഈ സൂത്രത്തിൽ പറയുന്ന എന്താണ്? തത്കൃതേ ബഹുത്വം എന്ന് പറയുന്നു. എഞ്ഞഞ്ഞുകൃതമായ ബഹുത്വം. ബഹുത്വം എങ്ങനെയും വരാം. അപ്പോൾ എഞ്ഞന്തകൃതമായ ബഹുത്വം എന്ന് പറയുമ്പം ആ ഗാർഗ്യന്റെ ബഹുത്വം. ഇന്നത്തെ സ്ത്രീയാണ്, ശ്രീലിംഗത്തിൽ അത് വരത്തില്ല. എന്നുവെച്ചാൽ ഗർഗസ്യ ഗോത്രാപത്യം ഗാർഗിയാന്നു. അതിൽ നിന്ന് ഗോത്രാപത്യത്തിൽ എന്ത് വരും? ഗാർഗി എന്ന് വരും, നീപ്പ് വരും. എഞ്ഞസ്ച സ്ത്രീ പ്രത്യയത്തിൽ വരുന്ന സൂത്രമാണ്. ഹലസ്തദ്ദേശപ്രകാരം യകാരം ലോപിച്ച് അകാരം ലോപിച്ചിട്ട് ഗാർഗി എന്ന് വരും. ഇവിടെ ഗാർഗി എന്ന് പറഞ്ഞാലും ഗർഗസ്യ ഗോത്രാപത്യ സ്ത്രീ എന്നാണ്. ആ സ്ത്രീയുടെ ബഹുവനം എന്ന് പറയുമ്പോഴും ഗോത്രാപത്യം കൊണ്ടുവന്ന ബഹുവനമാണ് ഗാർഗി ജസ് തന്നെയാണ്. പക്ഷെ ശ്രീലിംഗത്തിൽ ഇത് ബാധകമല്ല. എന്തോ വരുന്നു ഗാർഗി ഗാർഗ്യൗ ഗാർഗ്യ ഗാർഗി ഗാർഗ്യൗ ഗൗരി ശബ്ദം പോലെ. ഈ കാരാന്തവുമ്പോൾ ഏതുപോലെ വരും? ഗൗരി ശബ്ദം പോലെ. ഗാർഗി ഗാർഗ്യൗ ഗാർഗ്യ. അല്ല, അത് ഇതുമായിട്ട് ബന്ധമല്ല. ശ്രീലിംഗത്തിൽ ബഹുവനത്തിൽ എന്താണോ ലുക്ക് വരുന്നില്ല, ബാക്കി പ്രക്രിയ സ്ത്രീലിംഗത്തിൽ വരുന്ന പ്രക്രിയയാണ്. ഇതുമായിട്ട് ബന്ധം അപ്പൊ ഇത് സ്ത്രീ പ്രത്യയം എന്ന് പറയുന്നത് വേറെയാണ്. എഞ്ഞസ്യപ്രകാരം വരുന്നതാണ് സ്ത്രീ പ്രത്യയം. ആ സ്ത്രീ പ്രത്യയത്തിൻ്റെ കാര്യം പറയുകയാണ്. ആ സ്ത്രീ പ്രത്യാന്തമായ ശബ്ദത്തിന് ബഹുവനത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഗാർഗി ഗാർഗ്യവും ഗാർഗ്യ. ഈ പൊതുവെ ഈ അപത്യ അധികാരത്തിൽ ഇങ്ങനെ ചില കുരുക്കുകളൊക്കെ ഉണ്ട്. പുല്ലിംഗ യോജനത്തിൽ ഗാർഗിഹ പല ശബ്ദങ്ങളും ഉണ്ടല്ലോ. ഗാർഗി ഗാർഗ്യോ ഗാർഗിഹ ബഹുവചനത്തിലും വരും, അതൊക്കെ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ചില സങ്കീർണതകൾ ഇതിനകത്തുണ്ട്. അത് ഗാർഗി ശബ്ദം വന്നാലും അനന്തരാപത്യമാണോ ഗോത്രാപത്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഗർഗസ്യ അനന്തരാപത്യം എന്തുവരും? അതഞ്ഞു വരും. കാരണം ഈ എഞ്ഞു വിധിച്ചിരിക്കുന്ന എവിടെ? ഗോത്രാപത്യം. അപ്പോൾ അനന്തരാപത്യത്തിൽ സാമാന്യ പ്രത്യമാണ് അതഞ്ഞ്, വിശേഷിച്ചില്ലാത്തതുകൊണ്ട്. ഗൃഗാദിഭ്യോ എത്തെന്ന് പറയ എഞ്ഞെന്ന് പറയുന്നത് ഗോത്രാപത്യം എന്ന് പറഞ്ഞതുകൊണ്ട് അത് അനന്തരാപത്യത്തിൽ വരത്തില്ല. അനന്തരാപത്യം ഇഞ്ഞ് വരുന്ന എന്തുകൊണ്ട്? അത് ഏതപത്യമെന്ന് പറയുന്നില്ല. ഏതപത്യമെന്ന് പ്രത്യേകം പറയാത്തതുകൊണ്ട് അതിന് അനന്തരാപത്യത്തിൽ വരാം, ഗോത്രാപത്യത്തിൽ വരാം, ഇനി പറയാൻ പോകുന്ന യുവാപത്യത്തിലും വരാം. മൂന്നിടത്തും പ്രാപ്തമാകും. പക്ഷേ ഗോത്രാപത്യം വരുമ്പോൾ എന്ത് വരുന്നു? ഗർഗാദിഭ്യോ എഞ്ഞു വരും. അപ്പോ അനന്തരാപത്യത്തിൽ എന്താണ് വരേണ്ടത്? എന്താണ് അവിടെ ഗൃഹസ്യ അനന്തരാപത്യം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രാഗ്ദീവതു അണ്ണ് വരണം. അതാണ് വരേണ്ടത്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ടെന്ന് വരും അത അതെന്തുവാണെങ്കിൽ ഇഞ്ഞു വരും, ഗർഗ ഇഞ്ഞു വന്നു, അത്തോട് പകാരം ലഭിച്ചു, ആദ്യപടുത്തി വന്നു ഗാർഗി എന്നു വന്നു, ഗാർഗിഹി. ഇനി ഗർഗന്റെ അപത്യം പുരുഷനാണ് സ്ത്രീയാണെങ്കിൽ, മനുഷ്യ സ്ത്രീയാണെങ്കിൽ, ഗർഗൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ആയിരിക്കണം നിയമമൊന്നുമില്ല, ദേവനുമാകാം അല്ലേ. മനുഷ്യ സ്ത്രീയാണെങ്കിൽ ഇതോ മനുഷ്യജാതയെ പ്രകാരം ഗീഷു വരും, ഗാർഗിയിൽ നിന്ന് ഗീഷു വന്നിട്ട് ഇഗാറിൽ ലഭിച്ചിട്ട് അത് മനുഷ്യജാതിക്ക് വേണ്ടി പ്രത്യേകം പറയുകയാണ്. ഗോത്രപ്രത്യയം അപത്യ പ്രത്യയങ്ങളെല്ലാം അതെല്ലാം ജാതിയിൽപ്പെടും, അതിലും മനുഷ്യജാതിയായിരിക്കണം. അപത്യമായിരിക്കണം, മനുഷ്യജാതിയായിരിക്കണം. അപത്യമായാൽ തന്നെ ജാതിയാകും, പക്ഷെ അപത്യം മനുഷ്യന് മാത്രമല്ലല്ലോ ഉള്ളത്, അത് ദാക്ഷിയിലും വരും. ദക്ഷസ്യ അപത്യം ദാക്ഷി എന്ന് പറയുന്നിടത്തും മനുഷ്യജാതിയിലാണ് പറയുന്നതെങ്കിൽ എന്തുവരും, ഇതോ മനുഷ്യജാതയെ പ്രകാരം ഗീഷ വന്നിട്ട് ദാക്ഷി ഗാർഗി എന്ന് വരും. അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ദാക്ഷി ഗാർഗി അത് കഴിഞ്ഞു വന്നിട്ട് വരും. അപ്പൊ ആ ദാക്ഷി എന്ന് കാണുമ്പോൾ നമ്മളിത് അനന്തരാപത്യമാണോ ഗോത്രാപത്യമാണോ തിരിച്ചറിയാൻ വഴിയൊന്നുമില്ല. ഇങ്ങനെയുള്ള ചില കുരുക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം പ്രയോഗം കൊണ്ടേ മനസ്സിലാവും. എവിടെയെങ്കിലും അനന്തരാപത്യത്തിൽ ദാക്ഷി എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് മനുഷ്യ ഇതോ മനുഷ്യജാതി, മനുഷ്യജാതിയിൽപ്പെട്ട അനന്തരാപത്യമാണ്, സ്ത്രീയാണ്. അല്ല ഇനി എവിടെയെങ്കിലും ദാക്ഷിഹി എന്ന് പ്രയോഗിച്ചിരിക്കുകയാണെങ്കിൽ അത് ദേവതയിലോ മറ്റുപെട്ടായിരിക്കും, അങ്ങനെ ധരിക്കുന്നു. കാരണം പുല്ലിംഗത്തെ നിയമം പറയുന്നില്ല, അനന്തരാപത്യം ദാക്ഷി, അത് മനുഷ്യജാതിയാണോ മറ്റ് ദേവതയാണോ ഒന്നും പറയുന്നില്ല. ദാക്ഷി അത് ഇങ്ങ് വന്നതിന് ശേഷം മനുഷ്യജാതിയാണെങ്കിൽ എന്തോരും ഗീഷ വരും, അല്ലെങ്കിൽ വരത്തില്ല. അനന്തരാപത്യത്തിൽ അതഴിഞ്ഞു വന്നതിന് ശേഷം മനുഷ്യജാതിയാണെങ്കിൽ ഗീഷ വരും, അല്ലെങ്കിൽ വരത്തില്ല. ദാക്ഷിഹി അല്ല, ദാക്ഷി എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗമാണ്. മനുഷ്യജാതിയാണ് സ്ത്രീയെങ്കിൽ എന്തുവരും, ഗീഷ വരും. അല്ല മനുഷ്യജാതിയല്ല സ്ത്രീയെങ്കിലോ, വേറെ ശബ്ദമില്ലല്ലോ പ്രയോഗിക്കാൻ. അതിന് വരും, ദാക്ഷിയിൽ നിന്ന് വരുന്നു, അതിന് വരുന്നുണ്ട്. അല്ല അത് ഇനി വരുവാണ്, ഇവിടെ അടുത്ത് വരുന്ന അതാണ്, അതിന് വരുന്ന കാര്യമാണ്. ബഹുവചനത്തിൽ അതുകൊണ്ട് എങ്ങനെ വരും, ഗാർഗ്യ ഗാർഗ്യോ ഗർഗാഹ, ഗാർഗ്യം ഗാർഗ്യോ ഗർഗാൻ, ഗാർഗ്യേണ ഗാർഗ്യാഭ്യാം ഗർഗൈഹി, ഗാർഗ്യായ ഗാർഗ്യാഭ്യാം ഗർഗേഭ്യ, ഗാർഗ്യാത് ഗാർഗ്യാഭ്യാം ഗർഗേഭ്യ, ഗാർഗസ്യ ഗാർഗ്യോ ഗർഗാണാം, ഗാർഗിയെ ഗാർഗ്യോഹോ ഗർഗേഷ. കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബഹുത്വം തത്കൃതയെ ബഹുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിയോ ഗാർഗ്യോ യേഷാം തേ പ്രിയ ഗാർഗ്യാഹ. സമാസത്തിലെ ബഹുത്വം എന്നത് പ്രത്യേകം കൊണ്ടുവന്ന ബഹുത്വമല്ല, പ്രിയോ ഗാർഗ്യവേഷൻ, ആർക്കാണോ ഗാർഗ്യന്മാർ പ്രിയമായിരിക്കുന്നു അവരെന്തോരും പ്രിയ ഗാർഗ്യാഹ, അവിടെ ലുക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? പ്രത്യയം കൊണ്ടുവന്ന ബഹുക്ക് വന്നത്. പക്ഷെ ഏകവചനത്തിൽ എന്തായാലും മാറ്റമില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ പറയുന്നു ഗാർഗിഹ പ്രിയോ യസ്യ പ്രിയ ഗാർഗിഹ, അവിടെ വിവാദമില്ല. ലുക്ക് വരുമോ ഇല്ലേ എന്നൊരു ചിന്തയില്ല, കാരണം ഏകവചനമാണ്. അല്ല, ഗാർഗിഹ പ്രിയോ യേഷാം, അവിടെയാണ് ബഹുവചനം വരുന്നത്. അന്യപദാർത്ഥം എന്താണെന്ന് നോക്കണം, അവിടെയാണ് വരുന്നത്. രണ്ട് ഗാർഗ്യന്മാർ പ്രിയമായ ആയിരിക്കുന്നു, ഒരാൾക്കാണെങ്കിൽ ഏകോചനം, അവിടെ തന്നെ ചിന്ത വരുന്നില്ല. ഒരു ഗാർഗ്യൻ പ്രിയനായിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും അവിടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഗാർഗ്യൻ പ്രിയമായിരിക്കുന്നു അനേകർക്ക്, അവിടെ എന്ത് വരുമെന്നുള്ളതാണ് പ്രശ്നം. ബഹുത്വം വന്നു, അവിടെ ലുക്ക് വരുമോ ഇല്ലയോ? പറയുന്നവിടെ ലുക്ക് വരത്തില്ല, കാരണം അത് തത്കൃത, പ്രത്യയം കൊണ്ടുവന്ന ബഹുത്വമല്ല, സമാസം കൊണ്ടുവന്ന ബഹുത്വമാണ്. അത് പറഞ്ഞത് ഇവിടെ കുറച്ച് മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് ഓർമ്മയും വേണം. ചിലതൊക്കെ മറന്നും പോകും, മറന്നു പോകാനും ചാൻസുണ്ട്. ചില നിയമങ്ങളൊക്കെ ഇപ്പം വലിയ നിയമം ഉണ്ടാക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയ ഇതുപോലെയൊക്കെയാണ്, പ്രയോഗത്തിലൊന്നും ഇല്ലാത്ത നിയമങ്ങൾ. പ്രകൃത സന്ദേഹം എന്ന് പറഞ്ഞു, അത് വലിയ പ്രയോഗത്തിലൊന്നും വരുന്നതല്ല. ഭാഷ്യത്തിലും മറ്റു വന്നവരുണ്ട്, ഉദാഹരണങ്ങളുണ്ടെന്നുള്ള അതിന്. അതുകൊണ്ടൊന്നും ഇപ്പോൾ രമക്രീഡായ കഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും വൃത്തി വരും. രാമ സന്ധി കാര്യം വന്നു എന്ന് പറയാം. അതുകൊണ്ട് വിശേഷിച്ചൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല, എന്തായാലും അത് വരും. രാമ കൃതന്തം ആയി രാമ, പിന്നെ അതിൽ തന്നെ ഏതെങ്കിലും പ്രത്യേകം വന്നു കഴിഞ്ഞാൽ എന്തായാലും സന്ധി വരുമല്ലോ അവിടെ. അതുകൊണ്ട് വിചാരിച്ചൊന്നും, അപൂർവമായി അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കണ്ടായിരുന്നു. ആ അത് തന്നെ, അത് തന്നെ. സൂക്ഷിത എന്നാണ് ഈ ശബ്ദമെങ്കിൽ, ഒരു ശബ്ദമാണ് സൂക്ഷിത. തസ്യ അപത്യം വരികയാണെങ്കിൽ ആദിവൃത്തി വന്നിട്ട് ഉകാരത്തിന് ഉകാരം വന്നിട്ട് സൗഖ്യത എന്ന് വരും. അപ്പൊ അവിടെ സൂക്ഷിത ശബ്ദത്തിൽ നിന്നാണ് തസ്യാപത്യ അണ്ണു വന്നിട്ട് ആദിവൃത്തി വന്നത്. അല്ല, അവിടെ സു ഉത്ഥിത എന്നിരിക്കുന്നു ആണ് അണ്ണു വന്നിട്ട് ആദിവൃത്തി വരികയാണെങ്കിൽ, സുവിന് ആദിവൃത്തി വന്നിട്ട് സൗ വരും, ഊ ഇരിക്കുന്നു, ആ ഒരു സാബുദ്ധിത എന്ന് വരും. ഇതൊന്നൊരു വലിയ സംഭവമൊന്നുമല്ല. അതിനൊന്നും ഭാഷയത്തിൽ ഒരു ഉദാഹരണം വന്നു എന്നുള്ളതല്ല, അതുമല്ല, അത് പല സമാധാനങ്ങളും പറയാം. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നുണ്ട് അത് അന്തരംഗമാണ്, അതുകൊണ്ട് ആദ്യം വന്നു ദീർഘം കൊണ്ട് സൂധിത വന്നിട്ടേ വരത്തുള്ളൂ, അങ്ങനെ പല ഇതും പറയാം. പിന്നെ സമർത്ഥ എന്ന് എന്ത് പറഞ്ഞു, അതിന് എന്താണ് സമർത്ഥം എന്ന് പറഞ്ഞു, ഇവിടെ കൃതസന്ധിയാണ്, അങ്ങനെയൊക്കെ ഒരു വ്യാഖ്യാനത്തിൽ ഒപ്പിക്കുന്നു. അതിനൊന്നും വലിയ കാര്യങ്ങളില്ല. പിന്നെ ഭാഷകാരൻ പറഞ്ഞ അതിന് ആർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഗർഗ ശബ്ദമാണെങ്കിൽ പ്രശ്നമില്ല, കാരണം അത് ഗർഗശബ്ദമല്ല, ഇവിടെ പ്രത്യേകം വന്നില്ലല്ലോ. ഇവിടെ ഈ പ്രശ്നം വരുന്നത് ഗോത്രപ്രത്യം വരുമ്പോഴേ ഉള്ളൂ. ഓ, ഗാർഗ്യ ശബ്ദത്തിന്റെ ബഹുവചനം അങ്ങനെ. അപ്പോൾ അവിടെ ബഹുവചനത്തിൽ എന്തായാലും ഗർഗയായല്ലോ. ആ പദം എന്ന് പറയുന്നത് ബഹുത്വം വന്നു കഴിഞ്ഞല്ലോ. ബഹുത്വം വന്നപ്പോൾ ലുക്ക് വന്നു, അപ്പം ഗർഗാഹ എന്നാണ്. അപ്പോൾ അവിടെ പിന്നെ ലുക്ക് വരാൻ എന്താ പ്രശ്നം വരുന്നില്ല, ലുക്ക് വന്നു കഴിഞ്ഞല്ലോ. ആ അപ്പോൾ അലവ് ഗഗുരം വരുമ്പോൾ എങ്ങനെ വിചാരിക്കും? പ്രിയ പ്രിയ ജസ് ഗർഗ ജസ് എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും? കാരണം ബഹുവചനത്തിലൊക്കെ വന്നു കഴിഞ്ഞല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ടോ എന്നുള്ളവിടെ നോക്കണം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് യഞ്ഞോസ്ഥ പറയുന്നു, ഗോത്ര ഏത് യഞ്ഞന്തം അയന്തഞ്ച തദവയവോഹോ ഏതയോഹോ എന്ന് വെച്ചാൽ യഞ്ഞോഹോ ലുക്ക് സ്യാ തത്കൃതേ ഭൂത്തി നദസ്യോ മനുഷ്യാനന്ദരി പിതാദിഭ്യോ അഞ്ഞെന്ന് പറയുന്നിടത്ത് അടുത്ത് അഞ്ഞിന്റെ ഉദാഹരണം വരും. സിദ്ധാന്തം തന്നെ വരും. ഗർഗാഹ വത്സാഹ ഇവിടെ തത്കൃതേ ബഹുത്വേ അതിനുദാഹരണം കൊടുക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള സംശയം വരും. അത് കൊടുത്തിട്ടില്ല. സിദ്ധാന്തപതി കൊടുത്തിട്ടുണ്ട്, ബൈമീലും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് യുവസഞ്ജ വിധിക്കുകയാണ്. ജീവതി തു വംശ്യ യുവ വംശ്യേ പിത്രാദോ ജീവതി പൗത്രാദിർ യഥാപത്യം ചതുർത്ഥ്യാദി തത് യുവസജ്ഞമേവ സ്യാത്. വംശി എന്ന് പറഞ്ഞാൽ വംശത്തിൽ ഉള്ളവരെയാണ് വംശന്മാരെന്ന് പറയുന്നത്. വംശേ ഭവം വംശ്യം തന്ത്പ്രത്യമാണ്. ഇവിടെയും പരമ്പരയെ നോക്കുമ്പം തുടങ്ങിയ ആളിൽ നിന്ന് നോക്കണം. ഇപ്പോ ഗർഗന്റെ വംശത്തെക്കാണ് കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഗാർഗ്യനിൽ നിന്ന് തുടങ്ങാൻ പാടില്ല, ഗാർഗ്യയിൽ നിന്ന് തുടങ്ങാൻ പാടില്ല, പിന്നെ ഗർഗനിൽ നിന്ന് തന്നെ തുടങ്ങും, ഒന്നാമത്തെ ആൾ നിന്ന് തന്നെ. അയാളാണ് വംശസ്ഥാപകൻ. അപ്പോൾ വംശത്തിലെ ചതുർത്ഥി എന്ന് പറയുമ്പം ഗർഗന്റെ അർച്ചന എടുത്തിട്ട് ഗാർഗ്യൻ ചതുർത്ഥൻ എന്ന് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ഇനി ഗാർഗിയുടെ നാലാമത്തവനെ എടുക്കാൻ പാടില്ല. പിന്നെ ഗർഗനിൽ നിന്ന് നാല്, അതിന് മാറ്റമുണ്ട്. അതാണ് ഒരു കണ്ടീഷൻ. നാലാം തലമുറ, നാലാം തലമുറയ്ക്ക് യുവസജ്ഞ അതാണ്. പിന്നെ അതിൽ വേറൊന്നും കൂടി പറയുന്നത്, ഈ നാല് തലമുറയ്ക്ക് മേലുള്ള ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് തലമുറയും ജീവിച്ചിരിക്കും, എന്നാലേ നാലാം തലമുറയിൽ യുവസഞ്ജ വരത്തുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം വരും, മൂന്ന് തലമുറയിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാലോ? അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? വംശേ പിത്രാദോ ജീവതി എന്നാണ്. ആ വംശത്തിൽ പിത്രാദികൾ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കെ പൗത്രാദേർ യഥപത്യം, പൗത്രന്റെ അപത്യം. പൗത്രൻ എന്ന് പറയുമ്പോൾ എത്രാമത്തെ തലമുറ? മൂന്നാമത്തെ തലമുറ. അതിൻ്റെ അപത്യം. അപ്പൊ പിത്രാദൗ പിതാവ്, അപ്പൊ പിതാവ് എത്രാമത്തെ തലമുറ? ആലോചിച്ച് പറയണം. ഒരു വംശത്തിൽ പിത്രാദോ ജീവതി, പിത്രാദികൾ ജീവിച്ചിരിക്കണം. അപ്പൊ പൗത്രന്റെ അപത്യത്തിന് എന്തുവരും? യുവസഞ്ജ. അപ്പൊ പിതാവാരെന്നുള്ളതാണ്. പെട്ടെന്ന് പറയണ്ട, സമയമുണ്ട്. ഒന്നുകൂടി പറയാം. ഒരു വംശത്തിൽ പിത്രാദികൾ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റായിട്ട്. പൗത്രാദികളുടെ അപത്യം, പൗത്രന്റെ അപത്യം, അതിന് വിവസം. അപ്പൊ പിതാവാര്, കൃത്യമായി പറയണം. അങ്ങനെ ഇതിലൊരു കാര്യത്തിലാണ് ഇതുള്ളത്, എന്താണ് ജീവിച്ചിരിക്കുന്ന ആരെന്നുള്ളത്. അപ്പൊ ഇത് കൃത്യമായി പറയാത്തതുകൊണ്ട് ഇപ്പം ബൈബിളിൽ പറയുന്നുണ്ട് ആരെങ്കിലും ജീവിച്ചിരുന്നാൽ. കൃത്യമായി പറയുന്നില്ലല്ലോ, ജീവിച്ചിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ നാല് തലമുറയുണ്ട്, 1, 2, 3. ഈ മൂന്ന് തലമുറയും ജീവിച്ചിരിക്കണമെന്നില്ല, അതുകൊണ്ട് ആരെങ്കിലും ജീവിച്ചിരുന്നാൽ മതി എന്നാണ്. അതാണ് കുറച്ചുകൂടി യുക്തിക്ക് നിരക്കുന്നത്. അങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നാലാമത്തെ തലമുറയ്ക്ക് വികസനം. പിന്നെ ഇത് പിതാവ് ആരാണെന്ന് നോക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? പൗത്രാദേർ അത് അപത്യം ചതുർത്ഥ്യാദി. പൗത്രന്റെ അപത്യം, പൗത്രന്റെ അപത്യത്തിനാണ് വികസന. അപ്പോ എപ്പോ പിത്രാദികൾ ജീവിച്ചിരിക്കുമ്പോൾ ആദ്യത്തെ പിതാവ് അപ്പം ആരായിരിക്കും? പൗത്രന്റെ അച്ഛൻ. മൂന്നാമത്തവൺ. രണ്ടാമത്തെ ആള് അപ്പൂപ്പൻ, അയാളെ സംബന്ധിച്ച്. ഒന്നാമത്തെ ആള് അപ്പൂപ്പന്റെ അപ്പൂപ്പൻ. അപ്പൊ അച്ഛൻ എവിടെ നിന്ന് തുടങ്ങണം? മൂന്നാമത്തവനാകണം അച്ഛൻ. മനസ്സിലായോ? കാരണം ഇവിടെ യുവസഞ്ജ വിധിക്കുന്ന ആരാണ്? പൗത്രന്റെ അപത്യത്തിന് യുവസഞ്ജ വിധിച്ചിട്ട് പറയുന്നു പിതാക്കൾ തുടങ്ങിയവർ ജീവിച്ചിരിക്കണമെന്ന്. അപ്പോ നാലാമത്തവന്റെ പിതാവ് മൂന്നാമത്തവനാകും, രണ്ടാമത്തവനാകും, ഒന്നാമത്തവനാകും. രണ്ടാമത്തെ അതെങ്ങനെയാണ് ചാടിയത്? നാലാമത്തെ ആളുടെ പിതാവ് രണ്ടാമത്തെ ആൾ എങ്ങനെയാകും? ഒന്നാമത്തെ ആളാകും, മൂന്നാമത്തെ ആളാകത്തുള്ളൂ. ആദ്യ ശബ്ദം പറഞ്ഞിരിക്കുന്നോണ്ട് എന്താണ്? അവന്റെ അച്ഛൻ, അവന്റെ അച്ഛൻ, അങ്ങനെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ വരെ വരും. ഇപ്പൊ പിത്രാദി എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർവികന്മാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇനി മേളിൽ നിന്ന് താഴോട്ടെടുക്കുകയാണെങ്കിലോ പറ്റത്തില്ല. എന്തുകൊണ്ട്? യുവ നാലാമത്തെ തലമുറയെ സംബന്ധിച്ച് ഒന്നാമത്തവൻ അച്ഛനാകത്തില്ല. ആവോ? നാലാമത്തെ തലമുറയിൽ രണ്ടാമത്തവനും അച്ഛനാകത്തില്ല. അപ്പൊ നാലാമത്തെ തലമുറയുടെ അച്ഛനാകാൻ ഒരാൾക്കേ ചാൻസ് ഉള്ളൂ, ബാക്കി രണ്ട് അപ്പൂപ്പന്മാരും. അപ്പൊ പിത്രാദി എന്ന് പറയുന്നത് മൂന്നിൽ തൊട്ട് മേളിലോട്ട് എണ്ണണം. ചില വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോ നാലാമത്തെ തലമുറയ്ക്ക് യുവസജ്ഞ, അയാളുടെ പിതാവായ മൂന്നാമത്തെ തലമുറയും അതിന് മേലുള്ള രണ്ട് തലമുറകളും ജീവിച്ചിരിക്കെ എന്ന് പറയുമ്പോൾ അത്ര നിർബന്ധമില്ല. മൂന്ന് തലമുറയും ജീവിച്ചിരിക്കണമെന്നും ആരെങ്കിലും ജീവിച്ചിരിച്ചാലും മതിയെന്നാണ് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനം. പക്ഷേ സൂത്രത്തിൽ അത് വ്യക്തമായി പറയുന്നില്ല. ഇനി അങ്ങനെ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്? നാല് തലമുറ വരെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുക, ജീവിച്ചിരിക്കാം. ഇപ്പോൾ ഒരാൾ വളരെ നേരത്തെ പോകാൻ കഴിച്ചു, പഴയകാലത്തൊക്കെ അത് സർവ്വസാധാരണമാണ്. അയാളുടെ മകനും നേരത്തെ പോകാൻ കഴിച്ചു, അയാളുടെ മകനും നേരത്തെ പോകാൻ കഴിച്ചു, പെട്ടെന്ന് നാലാമത്തെ തലമുറയിലെത്തും. മൂപ്പിലാൻ മരിക്കത്തുമില്ല. ഇപ്പൊ എന്തായി? മൂന്ന് തലമുറയുണ്ട്, നാലാമത്തെ തലമുറയ്ക്ക് വിവസഞ്ഞ. അങ്ങനെ സംഭവിക്കാം, പക്ഷേ നിർബന്ധമില്ല. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നത് നാലാമത്തെ തലമുറയ്ക്ക് വിവസഞ്ഞവരും മേളിൽ ആരെങ്കിലും, പിത്രാദികളിൽ ആരെങ്കിലും, മൂന്നാമൻ മുതൽ മേളിലോട്ടുള്ള ആരെങ്കിലും ജീവിച്ചിരുന്നാണ് എന്നാണ്. അതാണ് കുറച്ചുകൂടെ സ്വീകാര്യമായത്. പാടില്ല. അത് രഘുവിന് പ്രാധാന്യം വന്നതുകൊണ്ട്. പക്ഷേ രഘുവിനൊരു പ്രാധാന്യം വന്നവിടെ, അതുകൊണ്ട് അങ്ങനെ വരാം. അതിപ്പോ ഇവിടെ തന്നെ പറയുന്നു. ഇപ്പൊ കുരുവംശം എന്ന് പറയുന്നു, അതിനു മുമ്പ് എത്ര പേര് പ്രഗത്ഭന്മാരുണ്ട്. ആ കുരുവംശത്തിൽ എല്ലാവരും വിടും. കുരുവംശത്തിലെ പൂർവികനെന്ന് പറയും. കുരുവംശത്തിലെ, കാരണം ഈ വംശാവലി പുരാണങ്ങളിൽ പറയുന്നതെല്ലാം തുടങ്ങുന്ന എവിടെ നിന്നോ, ബ്രഹ്മാവിൽ നിന്നോ. ഇനി ചിലത് അതും കടന്ന് എവിടെ നിന്ന് തുടങ്ങും, വിഷ്ണുവിൽ നിന്ന്. കാരണം വിഷ്ണുവിൻ്റെ നാഭിയിലല്ലേ ബ്രഹ്മാവ്. അപ്പോൾ വംശാവലി പറയുന്നിടത്ത് വിഷ്ണു, ബ്രഹ്മാവ്, അത്രി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പം വംശത്തിലെ പൂർവികനെന്നും പറയാം, കുരുവംശത്തിലെ പൂർവികൻ അങ്ങനെ പറയും. അത് ഓരോ വംശങ്ങൾ അറിയപ്പെടുന്നതുകൊണ്ട് അതിന് പ്രാധാന്യം വരുന്നുണ്ട്. ഇപ്പൊ ഗർഗ ഗാർഗീനെന്ന് പറഞ്ഞു, ഗർഗന്റെ പൂർവികത്തിൽ എത്രയോ പേര് കാണും. അത് ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങിയല്ലേ. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് കുരുക്കുകളുള്ളത്. നമുക്ക് ഒരു ശബ്ദം കൊണ്ട് നിശ്ചയിക്കാൻ പ്രയാസമാണ്. ആരാണ് അച്ഛൻ, ആരാണ് മോൻ, അപ്പൂപ്പൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ ശബ്ദം കൊണ്ട് വളരെ പ്രയാസമാണ്. ഇവിടെ പറയുന്നു വംശിയെ, ഒരു വംശത്തിൽ പിത്രാദോ ജീവതി, നാലാമത്തെ തലമുറയുടെ പിതാക്കന്മാർ, പിതാവ്, പിതാമഹൻ, പ്രപിതാമഹൻ, അപ്പൂപ്പൻ്റെ അപ്പൻ, പ്രപിതാമഹൻ, ഇവരെല്ലാം ജീവിച്ചിരിക്കെ പൗത്രാദേർ യഥപത്യം, മൂന്നാമത്തെ തലമുറ, അതായത് പിതാവിൻ്റെ സന്തതി, ചതുർത്ഥ്യാദി, ചതുർത്ഥിക്ക് മാത്രമല്ല അങ്ങോട്ട് വരുന്ന എല്ലാത്തിനും. തത് യുവസഞ്ജമേവസ്യാ, യുവസഞ്ജം വിധിക്കുന്നു. എന്നുവെച്ചാൽ പാണിനിക്ക് അനന്തരാപത്യത്തിന് ഒരു പ്രത്യയം വിധിക്കണം, ഗോത്രാപത്യത്തിന് മറ്റൊരു പ്രത്യയം വിധിക്കണം, യുവാപത്യത്തിന് വേറെ പ്രത്യയം. അതിനുവേണ്ടി ഇവർക്കെല്ലാം വേറെ വേറെ സംജ്ഞ കൊടുത്തു. അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഈ സംജ്ഞകളുമെല്ലാം വ്യാകരണത്തിലെ പ്രത്യയങ്ങൾ വിധിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ള സംജ്ഞകളാണ്. വൃദ്ധി, ഗുണം എന്നൊക്കെ പറയുന്നു, അല്ല ലോകവ്യവഹാരത്തിനുള്ള സംജ്ഞകൾ അല്ല. തദീവസ്ഞമേവ സ്ഥിതി. അപ്പോൾ നാലാമത്തത് മുതൽ അങ്ങോട്ട് എന്ന് പറഞ്ഞ പിന്നെ അത് ഏതുവരെ പോകും? നാലാമത്തവരെന്ന് പറഞ്ഞാൽ പിന്നെ നാല്, അല്ല ഒരാൾ, ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ മൂന്നാമത്തവൻ ജീവിച്ചിരുന്നാലും മതി. അപ്പം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് നാല് തലമുറ കൂടെ പോകാം. അത് കഴിഞ്ഞാലോ ഗോത്രസംഘം വീണ്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഗോത്രസംഘം വരും. കാരണം ജീവിച്ചിരിക്കണ്ടേ, മരിച്ചുപോയാൽ കിട്ടില്ല. അപ്പം കൂടുതൽ ഓടുന്ന സ്വപ്നം ഏതാ? ഗോത്രസംജ്ഞയാണ്. അനന്തരാപത്യം, ഇതെല്ലാം അപത്യമാണ്. ഗോത്രാപത്യവും യുവാപത്യവും എല്ലാം അപത്യമാണ്. പക്ഷെ അനന്തരാപത്യം എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അപ്പോൾ ഗർഗന്റെ അനന്തരാപത്യത്തിൽ എന്ത് വന്നു? ഗാർഗി. അടുത്ത് ഗോത്രാപത്യം, മൂന്നാമത്തെ തലമുറ, അവിടെ എന്ത് വന്നു? ഗാർഗ്യൻ. ഇനി യുവാപത്യം, നാലാമത്തെ തലമുറയിൽ എന്ത് വരും എന്നാണ് അടുത്ത് പറയുന്നത്. പ്രത്യേകത്തിന് ഒരു വ്യത്യാസം. ഗോത്രാത് യൂനി അസ്ത്രീയാം, യൂന്യപത്യ ഗോത്രപ്രത്യാന്താദേവ പ്രത്യസ്യാ സ്ത്രീയാം തു നൈവ സ്വപ്നാ.